ജ്ഞാനിക്ക് സത്വരത ചിത്തസ്വസ്വരൂപം ആനന്ദമല്ല അന്തം അനിത പ്രകാശം കാണുന്നുവെന്നും സ്വമസ്തുതയാളുന്ന ഭാനുമാനൻ അർക്കൻ അന്ധനിരുളാർന്നൊരു ശൂന്യവസ്തു. അജ്ഞന് ഇത് ആനന്ദമല്ല. ജഗത്ത് അജ്ഞൻ ആനന്ദമായിട്ടല്ല കാണുന്നത്, ബ്രഹ്മമായിട്ടല്ല സച്ചിദാനന്ദമായിട്ടല്ല കാണുന്നത്, പിന്നെ അനൃതം ആണ്, അസത്യമാണ്. ഇവിടെ അസത്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചം പരിണമിക്കുന്നതും നശിക്കുന്നതുമായ ഭൗതിക വസ്തുവാണ്. അല്ലാതെ സച്ചിദാനന്ദമല്ല, അപ്രകാശമാണ്, അറിവല്ല. പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവ്, പ്രപഞ്ചത്തെ അറിവായി കാണുന്നില്ല, ജഡമായി ഭൗതിക വസ്തുവായി കാണും. സാധാരണ മനുഷ്യന്റെ അനുഭവം അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ജ്ഞാനി എന്ന് പറയുന്ന ഒരാൾ ആർക്കാണോ ഈ ബ്രഹ്മജ്ഞാനമുള്ള ആയാൾ ഒരു ഭാഗത്തും, അങ്ങനെ അല്ലാത്ത എല്ലാവരും അജ്ഞന്മാർ എന്ന് പറഞ്ഞൊരു മറുഭാഗത്തും വെച്ചിട്ടാണ് ഈ വിവരം പറയുന്നത്. ജ്ഞാനി എന്ന് പറയുന്ന വളരെ അപൂർവം പേരെ കാണും. ഭൂരിപക്ഷം പേരും എന്താണ് ലോകത്ത്? ഭൂരിപക്ഷം അജ്ഞന്മാരാണ്. വളരെ അപൂർവമായിട്ട് ഒരു ജ്ഞാനി സച്ചിദാനന്ദം എന്ന് പറയും. കോടി കോടി മനുഷ്യരും ഇത് കുറവാണ്. അങ്ങനെ അപൂർവം ചില വ്യക്തികളുടെ പ്രപഞ്ച അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത്. നാം ബ്രഹ്മമായി കാണുന്നു. അപ്പോ പ്രപഞ്ചത്തെ അവര് ആനന്ദമായും കാണുന്നു. അത് പ്രധാനമായി വരുന്ന ഭാവം ഇതാണ്, ആനന്ദം. ആനന്ദം അസ്ഥിയത് ഭാര്യതൊന്നു തന്നെ താൻ എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ഇത് തന്നെയാണ്. തന്നെയും പ്രപഞ്ചത്തേക്ക് ആനന്ദമായി കാണും. അപ്പൊ അപൂർവം വ്യക്തികൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് തത്വചിന്താപരമായി അല്ലെങ്കിൽ ആത്മീയമായൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. ബാക്കി സാധാരണ എല്ലാ മനുഷ്യരും പ്രപഞ്ചത്തെ കാണുന്നത് എങ്ങനെ അനുഭവിക്കുന്നു അങ്ങനെ. അവര് സത്തൊന്നോ ചിത്തൊന്നോ ആനന്ദമെന്നോ ഒന്നും അറിയുന്നില്ല. അത് വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പറയുന്നു. കാണുന്നവന് സുഖമസ്തി തയ്യാറുന്ന ഭാനുമാനൻ. കാണുന്നവനെന്ന് വെച്ചാൽ അവിടെ കാഴ്ചയുള്ളവൻ എന്നുള്ള അർത്ഥം ആണ് കാണുന്നവനെന്ന് പറയുന്നത്. കാഴ്ചയുള്ളവന് സുഖ അസ്ഥി തയ്യാറുന്നു. സുഖം വെച്ചാൽ അനായാസം, അനായാസമായി വെളിപ്പെടുന്ന കാഴ്ചയുള്ളവന് സൂര്യൻ വെളിപ്പെടുന്നത് വളരെ സ്വാഭാവികമായിട്ടാണ്. അതാണ് സുഖമസ്ഥിത എന്ന് പറയുന്നത്, അനായാസമായി വെളിപ്പെടുന്നു. അസ്ഥിത എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അവസ്ഥ, അതാണ് അസ്ഥിത. അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട്. അസ്ഥി എന്ന് പറയുന്ന അമ്പിയമാണ് ഉണ്ട് എന്നുള്ളത്, ഉണ്മ എന്നുള്ളത്. അസ്ഥിത എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നുള്ള അവസ്ഥ. അസുഖമായിരിക്കുക എന്ന് വെച്ചാൽ അനായാസമായി ഉണ്ടായിരിക്കുന്നത്, സ്വയം വെളിപ്പെടുന്ന എന്നർത്ഥം. അനായാസമായി വെളിപ്പെടുന്നത് അതാണ് സുഖം അസ്ഥിത എന്നൊക്കെ പറഞ്ഞു. അതില് ഈ പറയുന്ന അദ്വൈതത്തിന്റെ ആനന്ദം സത്ത് അതുമായിട്ടൊന്നും ബന്ധമുള്ള കാര്യമുണ്ട്. ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നു സൂര്യനെ കുറിച്ച് പറയുന്നു. സൂര്യൻ കണ്ണുള്ളവനും വളരെ സഹജമായി സ്വാഭാവികമായി അനായാസമായി വെളിപ്പെടുന്ന ഒന്നാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സുഖം അസ്ഥിത എന്നൊക്കെ കണ്ടപ്പോൾ വീണ്ടും ആൾക്കാർ സത്യത്താനെന്ന് എന്നൊക്കെ പറഞ്ഞു പോകുന്നു വ്യാഖ്യാതാക്കൾ. ഭാഷാപ്രയോഗം മനസ്സിലാകാത്തതുകൊണ്ടാണ്. അനായാസമായി മനസ്സിലാക്കാവുന്നുള്ളതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്? ഭാനുമാൻ അർക്കൻ. ഭാനു എന്ന് വെച്ചാൽ കിരണം, പ്രകാശകിരണം, അതാണ് ഭാനുമാൻ. പ്രകാശകിരണങ്ങളുള്ളതായ സൂര്യൻ. അപ്പോൾ പ്രകാശകിരണങ്ങളുള്ളതായ സൂര്യൻ, അതുകൊണ്ടാണ് അത് അനായാസമായി വെളിപ്പെടുന്നത്. കാരണം സൂര്യനെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് വേണ്ടത് പ്രകാശമാണ്. സൂര്യൻ സ്വയം പ്രകാശകിരണങ്ങളോട് കൂടിയവനാണ്. അപ്പോൾ സൂര്യനെ അനായാസമായി കാണാൻ പറ്റും, അതാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഭാനുമാനെന്ന് അർക്കനൊരു വിശേഷണം ചേർത്ത്, പ്രകാശം ഉള്ളതായ സൂര്യൻ എന്നർത്ഥം. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം മറ്റ് വസ്തുക്കൾ കാണാൻ കണ്ണുകൊണ്ട് കാണുന്നതിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട്. സൂര്യൻ സ്വയം തന്നെ പ്രകാശമുള്ളതായതുകൊണ്ട് അതിനെ കാണുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. എന്നിട്ട് അത്രയും അനായാസമാണ്, അതാണ് സഹജമായി സ്വാഭാവികമായി. അതൊക്കെ ദാക്ഷാന്തികമായിട്ട് യോജിപ്പിക്കും. കാണുന്നവന് കാഴ്ചയുള്ളവന് സുഖം അസ്ഥിതയാറുന്ന അനായാസമായി വെളിപ്പെടുന്ന ഭാനുമാനർക്കൻ പ്രകാശിക്കുന്നതായ സൂര്യൻ, ആ സൂര്യൻ അന്ധന് കാഴ്ചയില്ലാത്തവന് ഇല്ലാർന്ന ശൂന്യവസ്തു. അന്ധനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഇരുണ്ടതാണ്. ഇരുണ്ടെന്ന് വെച്ചാൽ അന്ധൻ എന്നെ സംബന്ധിച്ച് പ്രകാശത്തിന്റെ അഭാവമാണ് ഉള്ളത്, പ്രകാശമുണ്ട്, പ്രകാശാഭാവം. പ്രകാശമുള്ള സൂര്യൻ എന്നെ കൊണ്ട് കാണേണ്ട വസ്തുക്കൾ എങ്ങനെയാണ് കാണാൻ കഴിയാതിരിക്കുന്നത്, അതുപോലെ തന്നെ സൂര്യൻ, സൂര്യന്റെ സാന്നിധ്യത്തിൽ കാണാവുന്ന വസ്തുക്കളും കാണാൻ പറ്റുന്നത്, സൂര്യനെയും കാണാൻ പറ്റുന്നത്. കാരണം കാഴ്ച, അതുകൊണ്ട് സൂര്യൻ പോലും ഇരുളാർന്ന ഇരുണ്ട ഒരു ശൂന്യ വസ്തുവാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന അന്ധനെ സംബന്ധിച്ച് സൂര്യൻ പ്രകാശമുള്ള ഒരു ഗോളമല്ല, അതാണ് ശൂന്യത എന്ന് പറഞ്ഞുകൂടെ ഉദ്ദേശിക്കുന്നു. അത് അന്ധനെ സംബന്ധിച്ച് സൂര്യൻ ശൂന്യമായി പോകുന്നുണ്ട്. കാഴ്ചയുണ്ടെങ്കിലും കാഴ്ചയില്ലെങ്കിലും സൂര്യനോട് ഉള്ളത്. പക്ഷെ അന്ധനെ സംബന്ധിച്ച് ആപേക്ഷികമായി പറയുകയാണ്, അത് ഇല്ലാത്തതിന് സമം എന്ന് പറയും, അതാണ് ശൂന്യം എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശൂന്യം ഒന്നും എടുക്കരുത്. കുരുടൻ കാണാതിരുന്നുകൊണ്ട് സൂര്യൻ ശൂന്യമാവത്തു. അപ്പോൾ അന്ധന് കാഴ്ചയില്ലാത്തതുകൊണ്ട് സൂര്യനെ അറിയുന്നില്ല എന്നുമില്ല, സൂര്യനെ അറിയുന്നുണ്ട്. എങ്ങനെ അറിയും? തുകേന്ദ്രിയത്തിലൂടെ അറിയും. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് അന്ധനും അറിയും സൂര്യൻ ഉദിക്കുന്നു. അന്ധനും എന്ത് ചെയ്യുന്നു? രാത്രിയിൽ പ്രകൃതിക്ക് മാറ്റം വരുമ്പോൾ അന്ധനും അത് മറ്റേന്ദ്രിയങ്ങളുണ്ട് അറിയും, മനസ്സുകൊണ്ട് അറിയും. അപ്പം അന്ധനും ഉറങ്ങും. രാവിലെ മറ്റുള്ളവരെല്ലാം ഉണരുമ്പം അന്ധനും ഉണരും. അപ്പൊ സൂര്യന്റെ സാന്നിധ്യം മറ്റുള്ളവരെ പോലെ തന്നെ അന്ധനും മനസ്സിലാക്കും. പക്ഷെ കണ്ണുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല, പ്രകാശരൂപത്തിൽ സൂര്യനെ അറിയാൻ പറ്റുന്നില്ല. ചൂടായിട്ടും മറ്റ് പകലായും രാത്രിയായും കാലത്തിന്റെ മാറ്റങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട്. ബാഹ്യമായ ക്ലോക്ക് അന്തന് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ജൈവ ക്ലോക്ക് ഉണ്ട് തന്റെ ശരീരത്തിൽ, ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം അന്തനും അറിയുന്നു. കാലം മാറിപ്പോകുന്ന അന്തനും അറിയാം. ഇപ്പൊ സൂര്യന്റെ ഉദയാസമയങ്ങളെല്ലാം അറിയുന്നുണ്ട് അന്തൻ, പക്ഷെ കണ്ണുള്ളവനെ പോലെയല്ല അറിയുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. പലപ്പോഴും അന്തൻ അനുമാനിക്കുകയായിരുന്നു. ചിലയിടത്ത് മനസ്സുകൊണ്ടറിയും, ചിലയിടത്ത് മറ്റേന്ദ്രിയങ്ങൾ കൊണ്ടറിയും. വെളിച്ചവും വെളിച്ചത്തിന്റെ നിഴലും അറിയാൻ പറ്റില്ല, അതറിയാൻ പറ്റില്ല. നിഴലും ഒരു ഇരുട്ടാണ്, ആ ഇരുട്ട് അന്തന് അറിയാൻ പറ്റില്ല. വെളിച്ചത്തിന്റെ നിഴൽ വെളിച്ചം അറിഞ്ഞില്ലെങ്കിൽ നിഴലറിയാൻ പറ്റില്ല. പക്ഷെ അന്തന് സ്വന്തമായിട്ടൊരു ഇരുട്ടുണ്ട്, പ്രകാശമില്ലാത്ത ഒരവസ്ഥ. നമ്മളെ ഇരുട്ടെന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ വെളിച്ചത്തെ കണ്ടിട്ട് വെളിച്ചം ഇല്ലാത്തടത്തെ ഇരുട്ടിനെയാണ് നമ്മൾ അറിയുന്നത്. അന്തനങ്ങനെയല്ല, വെളിച്ചത്തിന്റെ ഇല്ലായ്മയല്ല, അങ്ങനെ അല്ലാത്ത ഒരു ഇരുളാണ് അന്തനം. അത് അന്തന് മാത്രമേ മനസ്സിലാവൂ. അന്തന് ഇത്രേ പറയാൻ പറ്റൂ, എനിക്ക് കാഴ്ചയില്ല, ഞാൻ കാണുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നു, പൂർണ്ണ അന്തനാണ്. ചിലർ റെറ്റിനയൊന്നും ഇല്ലാതെ തന്നെ ജനിക്കും. അപ്പൊ അവർ ഇന്ന് കാഴ്ച എന്ന് പറയുന്ന ഒരു സംഗതിയെ ഉണ്ടാവത്തില്ല. സ്പർശിച്ചറിയുക, ഊഹിച്ചറിയുക. കണ്ണിന്റെ ജോലിയുടെ കുറെ സ്പർശനേത്രി ചെയ്യും, ചെവി കൊണ്ട് ശബ്ദം ശബ്ദത്തിലൂടെ അറിയും. രാവിലെ പക്ഷികളൊക്കെ അറിയുമ്പോൾ അവർ മനസ്സിലാക്കും സൂര്യൻ ഇതാ ഉദിക്കുന്നു. അതൊക്കെ നിശബ്ദമാകുമ്പോൾ അവർ മനസ്സിലാക്കുന്നു സൂര്യൻ അസ്തമിച്ചു. പിന്നെ അവരും ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നു, അവർ സൂര്യനെ കുറിച്ച് ശരിയായിട്ട് പഠിക്കും. സൂര്യനെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ അവർക്കും ഉണ്ടാവും. അത്തരം വിവരങ്ങളുണ്ടായാലും ശരി, പ്രകാശം എന്നൊരവസ്ഥ അവർക്ക്, പ്രകാശവും നേടും, ഈ രണ്ടും അവർക്കറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഈ സച്ചിദാനന്ദം എന്ന് പറയുന്ന ഒന്ന്. അത് അറിയുന്ന അപൂർവം പേരുണ്ട്, അവരെ ജ്ഞാനികളെന്ന് പറയും. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അവരറിയുന്നേ ഇല്ല. അന്ധനെ പോലെ അവരെ സംബന്ധിച്ച് അതില്ല, അത്രയല്ല. പക്ഷെ അവരും എന്തിനെ അറിയുന്നു? സത്യം അറിയുന്നുണ്ട്. ഉമ്മ എല്ലാവർക്കും അനുഭവം, ചിത്ത് ബോധം എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും. ആനന്ദവും എല്ലാവർക്കും ഉണ്ട്. അത് അന്ധന്റെ സൂര്യനെ കുറിച്ചുള്ള അറിവ് പോലെയാണ്, അപൂർണമാണ്. അന്ധന് സൂര്യനെ കുറിച്ചുള്ള അറിവ് പൂർണ്ണം, വെളിച്ചത്തെ കാണാത്തോണ്ട് അത് അപൂർണമാണ്. അതുപോലെ സാധാരണ മനുഷ്യർക്ക് സത്വചിത്ത ആനന്ദം മൂന്നിനെ അറിഞ്ഞാൽ, അജ്ഞനെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്നും ബ്രഹ്മമാണെന്നുള്ള രീതിയിൽ അവൻ അറിയുന്നില്ല. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചാതീതമായ ഒരു വസ്തുവാണ് ഈ സച്ചിദാനന്ദമായി അനുഭവപ്പെടുന്നത്. അതാണ് പ്രപഞ്ച കാരണം, അത് താനാണ്, അതാണ് ഈശ്വരൻ. ഈ തരത്തിലൊക്കെ ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന രീതി, തത്വചിന്തയിൽ വിശദീകരിക്കുമ്പോൾ അറിയുന്നില്ല. എല്ലാവരും സച്ചിദാനന്ദത്തെ അറിയാതിരിക്കുകയാണ്. ഒരാള് സച്ചിദാനന്ദത്തെ അറിഞ്ഞാൽ പോലെ അതിനെ ബ്രഹ്മമെന്നറിയണം. അപ്പോൾ അതിന് കൊടുക്കുന്ന നിർവചനങ്ങൾക്കനുസരിച്ച് അറിയണം. അതിനെ ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയും അറിയണം. അവിടെ അങ്ങനെയെന്ന് പറയും, അല്ലെങ്കിൽ സമാധിയിലറിയും. ഒരു അജ്ഞനായ ഒരു മനുഷ്യന് എങ്ങനെയാ സമാധി ഉണ്ടാകും? സമാധിയിലൂടെ എങ്ങനെയറിയും? സാക്ഷാത്കാരം എങ്ങനെയുണ്ടാകുന്നു? അങ്ങനെയൊന്നും അറിയുന്നില്ല. അതിലൂടെ പറയുന്നു. അപ്പൊ ഭൂരിപക്ഷം അറിയുന്നില്ല, അതുകൊണ്ട് ബ്രഹ്മം അങ്ങനെ ഒന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാളറിഞ്ഞാലും മതി ബ്രഹ്മം എന്ന് പറയുന്നുണ്ട് എന്നാണ് അദ്വൈതികൾ പറയുന്നത്. ലോകത്ത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ അതീന്ദ്രിയമായ വിഷയങ്ങൾ, താത്വികമായ വിഷയങ്ങളൊക്കെ അപൂർവം ചിലരൊക്കെ അറിയും. ഭൂരിപക്ഷം പേരും അതൊന്നും അറിയത്തില്ല. ഒരു ലോക സ്വഭാവമാണ്. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട് എന്നുള്ള നിലപാടാണ് അദ്വൈതിയൊക്കെ. ഇത് സത്ത് ചിത്ത് എന്നുള്ള കാര്യത്തിൽ ആൾക്കാർ അധികം ചിന്തിക്കാറില്ല. ഈ ആനന്ദം എന്ന് പറയുന്നിടത്ത് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാനി സച്ചിത് ആനന്ദത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു, ആനന്ദത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു സമാധിയിൽ എന്നൊക്കെ വരുന്നിടത്താണ് തർക്കം വരുന്നത്. എല്ലാവരും സത്യജിത്ത് ആനന്ദത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തർക്കമില്ല. അതെല്ലാവരുടെയും അനുഭവമാണല്ലോ. ഉണ്മ അറിയുന്നു, ബോധമുണ്ട്, ആനന്ദമുണ്ട്. അതെല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉള്ള കാര്യമാണ്. പക്ഷെ ജ്ഞാനിയുടെ സത്യദാനന്ദം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ ജീവിതത്തിലേ ഉള്ളൂ, വേറെ ആരുടെയും ജീവിതത്തിൽ. സാധാരണ ജനങ്ങളെല്ലാം അതിനെ സംബന്ധിച്ച് അന്ധനെ പോലെയാണ്. ഇത് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരനുഭവമാണ് ഈ സച്ചിദാനന്ദ അനുഭവം. ജ്ഞാനിയുടെ എന്ന് പറയും. സച്ചിദാനന്ദ അപൂർവമല്ല, അതെല്ലാവർക്കും ഉള്ളതാണ്. ഇവിടെ ജ്ഞാനിയുടെ സച്ചിദാനന്ദം എന്ന് പറയുന്നത് വളരെ അപൂർവം. അപ്പോ അതിന് സാധാരണ മനുഷ്യന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ സാധാരണ മനുഷ്യർക്കും സത്യം ചിത്തമുണ്ട്, ആനന്ദമുണ്ട്, സുഖമുണ്ട്. ഇപ്പൊ സാധാരണ മനുഷ്യന്റെ സുഖത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ അവിടെ ഈ ജ്ഞാനിയുടെ സച്ചിദാനന്ദത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല, പ്രയോജനമൊന്നുമില്ല. അതായത് ഇപ്പൊ ജ്ഞാനി ഇവിടെ പറയുന്നത് ജ്ഞാനി എന്നാണ്. ജ്ഞാനി സച്ചിദാനന്ദ സാക്ഷാത്കാരമുണ്ടായെന്ന് വെച്ചാൽ ജ്ഞാനി പരമമായ ആനന്ദത്തിലാണ്. ഓരോ പേർക്കുണ്ടാകുന്ന ആനന്ദം. ജ്ഞാനിക്ക് എങ്ങനെ ആനന്ദം ഉണ്ടായെന്ന് വിചാരിച്ച് സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? സാധാരണ മനുഷ്യർക്ക് അതുകൊണ്ടൊരു ഗുണമില്ല. അതിന്റെ ഗുണം ജ്ഞാനിക്കാണ്. ഗുണം എന്താണ്? മോക്ഷം. ജ്ഞാനിക്കേ മോക്ഷമാണ്. അല്ലാതെ സാധാരണ മനുഷ്യർക്ക് അതുകൊണ്ട് മോക്ഷമില്ല. ജ്ഞാനിക്ക് മോക്ഷമുണ്ട്, ജ്ഞാനിക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മനുഷ്യർ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു അപൂർവം ചില വ്യക്തികൾക്ക് ഇങ്ങനെ സച്ചിദാനന്ദ സാക്ഷാത്കാരം ഉണ്ടാകുന്നു, അവർക്ക് ആനന്ദം ഉണ്ടാകുന്നു. അതൊക്കെ ആ അപൂർവം ചില വ്യക്തികൾക്ക് മാത്രം ഉപകരിക്കുന്ന കാര്യങ്ങളാണ്, അവരുടെ മോക്ഷത്തിന് ഉപകരിക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ടൊന്നും സാധാരണ മനുഷ്യർക്ക് ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നാണ് ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത്. പഴയ മനുഷ്യരങ്ങനെ ചിന്തിച്ചു. ഇന്നത്തെ മനുഷ്യരങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ പറയുക വേണമെങ്കിൽ അതിന് പറയാം. അങ്ങനെയല്ല, പണ്ട് ചില അപൂർവം വ്യക്തികൾക്ക് ഇങ്ങനെ സച്ചിദാനന്ദ സാക്ഷാത്കാരം ഉണ്ടായി. അതുകൊണ്ട് അവര് പറയുന്നത് എല്ലാ മനുഷ്യരും അതുപോലെ സച്ചിദാനന്ദ സാക്ഷാത്കാരത്തെ നേടണം. അപ്പൊ ഇത് എല്ലാവർക്കും ഗുണമുള്ളതായിത്തീരും എന്നാണ്. അപ്പൊ അത് അപൂർവം ചിലർക്ക് ഗുണമുള്ളതാണ്, ബാക്കിയുള്ളവർക്ക് ഗുണമില്ലാത്തതാണ്. എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കണം. ശ്രമിക്കുമ്പോൾ എന്തോരും എല്ലാവർക്കും സച്ചിദാനന്ദ സാക്ഷാത്കാരമുണ്ട്, ആനന്ദം എല്ലാവർക്കും കിട്ടും എന്നാണ്. പക്ഷെ അതിന് ആധ്യാത്മിക ശാസ്ത്രം അതും അംഗീകരിക്കുന്നില്ല. ഈ പറയുന്ന ജ്ഞാനിയുടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് മുഴുവൻ ജനങ്ങളോടും ഇത് പറഞ്ഞാലും ശരി, അത് കിട്ടുന്ന ആർക്കായിരിക്കും? അപ്പറയുന്ന സാക്ഷാത്കാരം കിട്ടുന്നത് അപൂർവമാണ്. ശരിക്കും ഗീതയിൽ മറ്റും പറയുന്നത് സഹസ്രാണാം മനുഷ്യേഷു കച്ചിത് യതതിസിദ്ധയേ യതതാമവിസിദ്ധാനാം കച്ചിത് മാമ്യേപ്തി തത്വത. ഇതാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെയൊക്കെ നിലപാട്. അനേക ജനങ്ങളിൽ ആരെങ്കിലും ഒരാള് ഇത് കേട്ടാലും ഇതിനു വേണ്ടി ശ്രമിച്ചെന്നിരിക്കും. അങ്ങനെ ശ്രമിച്ചാൽ എന്ന അനേകർ ഒരാൾക്ക് ചിലപ്പോൾ ആനന്ദം കിട്ടത്തും. അപ്പൊ പിന്നെ ഇതെങ്ങനെ എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്നാ എല്ലാ മനുഷ്യർക്കും വേണ്ട ഒന്നാണ് സുഖം. എല്ലാ മനുഷ്യർക്കും ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്ത്? സുഖം. അപ്പൊ എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന സുഖം എന്ന് പറയുന്നത് എന്താ? എല്ലാ മനുഷ്യർക്കും സുഖം വേണം. അപ്പൊ എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന സുഖം എന്താണ്? എന്ത് സുഖം? അതായത് സാധാരണ മനുഷ്യർ അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന സുഖങ്ങളാണ്. അതാണ് എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന സുഖം. അതാണ് അല്ല ഈ പറയുന്ന അപൂർവം ജ്ഞാനിക്ക് മാത്രം കിട്ടുന്ന സുഖം. കാരണം അത് എളുപ്പമല്ല. എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന സുഖം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സുഖത്തിന്, ജ്ഞാനിയുടെ സുഖത്തിന് എവിടെ പോകണം? സമാധി പോകണം. എല്ലാ മനുഷ്യർക്കും സമാധിയിലെത്താൻ പറ്റും. അവിടെയാണ് പ്രശ്നം. അപ്പൊ അവന്റെ നിത്യജീവിതത്തിൽ അവൻ നേടുന്ന സുഖം അതാണ്. ഗുരു എന്താണ് ഇങ്ങനെ ഒരു ആനന്ദത്തെ കുറിച്ചും പറയുന്നു, കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഗുരുവിന്റെ ആനന്ദാനുഭവം നമുക്കൊന്നും അനുഭവത്തിലില്ല. പക്ഷെ അത് വിശ്വസിക്കാം, വിശ്വസിക്കേ തരവുള്ളൂ ഗുരുവിന് അങ്ങനെ ഒരു ആനന്ദാനുഭവം. ആ ആനന്ദാനുഭവം നമുക്ക് കിട്ടും. അത് മനുഷ്യർക്ക് കിട്ടത്തില്ല. എന്തുകൊണ്ട്? പങ്കാരും പറ്റുവാനില്ല. നിന്റെ പങ്ക് ആർക്കും പറ്റാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സുഖം ഉണ്ടെങ്കിൽ ആ സുഖത്തിനെ പങ്കുവയ്ക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അത് പകുത്തു കൊടുക്കുന്ന ഒരു സുഖമല്ല. അതാണ് പറഞ്ഞ പങ്കാരും പറ്റുവാനില്ല എന്ന് പറയുന്നത്. അത് കേവലം വ്യക്തിനിഷ്ഠമായ ആന്തരികമായ മാനസികമായ ഒരു വ്യക്തിയുടെ സുഖമാണ്. അത് പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യർക്കെല്ലാവർക്കും സുഖം വേണം താനും. അപ്പം ആ സുഖം പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? അവന്റെ ദൈനംദിന ജീവിതത്തിൽ സുഖം വേണം, അത് വേണം. അപ്പൊ അതെങ്ങനെ പറ്റും? തന്റെ സുഖം താനും ആർക്കും പങ്കുവയ്ക്കാൻ പറ്റിയില്ല. മനുഷ്യർക്കെല്ലാം സുഖം വേണം. അപ്പൊ എന്ത് പറ്റും? അപ്പൊ പിന്നെ എങ്ങനെ അതെങ്ങനെ സാധിക്കും? ഇങ്ങനെ സാധിക്കും. ഒരു സമൂഹത്തിലും മനുഷ്യൻ പലതരത്തിലും കഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റുക. അവർക്ക് സുഖം ജീവിതത്തെ അനുഭവിക്കുന്നതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക. അതാണ് ഗുരു ഗുരുവിനെ പോലെയുള്ള ആൾക്കാരിലെ എന്താണ് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കുന്ന സമൂഹത്തെ മാറ്റാൻ കഴിവുള്ളത്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പാരതന്ത്ര്യം ഇതെല്ലാം മാറ്റി അവരുടെ ലക്ഷ്യം എന്താണ്? ഈ മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ സുഖം ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പങ്കുവയ്ക്കാൻ വയ്യാത്ത സുഖമല്ല അത്. സാധിക്കുന്ന കാര്യമുണ്ട്. എങ്ങനെയൊക്കെയാണോ ഇപ്പൊ അവര് ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ദുഃഖങ്ങൾ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ സുഖത്തെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതാണ് ഗുരുവും ചെയ്തത്. അതാണ് അപ്പൊ ഈ രണ്ടിനെയും കൂടെ ഒന്നായി കാണരുത്. എന്താണ് ഗുരു പറയുന്ന പങ്കുവയ്ക്കാൻ വയ്യാത്ത ഒരു സുഖം എന്ന് പറയുന്നതും പിന്നെ മനുഷ്യരുടെ ഇടയിൽ അവരുടെ സുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചതും രണ്ട് കാര്യമാണ്, ഒന്നല്ല. അത് രണ്ട് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. മറ്റ് കേവലം വ്യക്തിപരമായ കാര്യം എന്ത് തന്റെ സുഖം എന്ന് പറയുന്നു, പങ്കുവയ്ക്കാൻ വയ്യാത്ത സുഖം. മറ്റൊന്നെന്താണ്? സമൂഹത്തിനോട് ഒരു വ്യക്തി കാണിക്കുന്ന പ്രതിബദ്ധത, അതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സമൂഹത്തെ അവഗണിക്കാം. അവഗണിച്ചിട്ട് തന്റെ സുഖം, ആ സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അതെന്തായാലും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി സമൂഹത്തിൽ പ്രവർത്തിക്കുക. അത് പിന്നിലുള്ള എന്താണ്? സാമൂഹിക കാഴ്ചപ്പാടാണ്. മനുഷ്യന്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനെന്തൊക്കെയാണ് പരിഹാരമാർഗം, എങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താം, അങ്ങനെ എല്ലാവർക്കും എങ്ങനെ സുഖം കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയാണ്. ഇങ്ങനെ രണ്ടിനെ നമ്മൾ രണ്ടായി കാണും. അങ്ങനെ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുമ്പോ അവന് കിട്ടുന്ന സുഖം അതിനെ നമുക്ക് ഭൗതികമായ സുഖം എന്നും പറയാം, ആത്മീയമായ സുഖം എന്നും പറയാം, രണ്ടും പറയാം. ഈ ഭൗതികമായ സുഖം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇന്നതൊക്കെ ആൾക്കാർ കുഴച്ചും മറിച്ചൊക്കെ പറയുന്നോണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. ഭൗതികമായ സുഖം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഭൗതികമായ സാഹചര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന സുഖം, അസുഖത്തിന് നിമിത്തം ഭൗതിക സാഹചര്യങ്ങളാണ്. ഒരാൾക്ക് ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നു, വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്നു, വിദ്യാഭ്യാസമില്ലാതെ കഷ്ടപ്പെടുന്നു, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് ദുഃഖമാണ്. ഈ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമ്പോൾ അയാൾക്ക് എന്തുണ്ടാകുന്നു? അത് ഭൗതിക സുഖമാണ്. എന്തുകൊണ്ട്? അതിന് നിമിത്തമായിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളാണ്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതനുസരിച്ച് ഒരാൾക്ക് ഉണ്ടാകുന്ന സുഖം അതാണ്. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഗുരുവിന്റെ ചുറ്റുമുണ്ടായിരുന്ന മനുഷ്യരുടെ അവര് കഷ്ടപ്പെടുമ്പോൾ എന്താണ്, വലിയൊരു സമൂഹം കഷ്ടപ്പെടുമ്പോൾ അവർക്ക് സുഖം എന്തെന്നുള്ളതിനെ കുറിച്ച് വലിയ ധാരണയില്ല, സുഖത്തെക്കുറിച്ച് പ്രതീക്ഷയില്ല. അതൊക്കെ മറ്റ് ഏതോ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെയുള്ളൊരു ധാരണയും ജീവിച്ച ലോകമാണ് മനുഷ്യന്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ ഒരു സുഖമാണ്. ആ സ്വാതന്ത്ര്യമേ ഇല്ലാതിരിക്കുമ്പം അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ സുഖം എന്തെന്നറിയത്തില്ല, അതിനെക്കുറിച്ച് പ്രതീക്ഷയില്ല. എങ്ങനെ സ്വാതന്ത്ര്യ സുഖം കിട്ടുന്നു? അവരത് പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ അവിടെ അവന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭൗതിക സാഹചര്യം മാറണം. അപ്പോൾ അവന് കിട്ടുന്ന സുഖം അത് ഭൗതിക സുഖമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ റോഡേ നടക്കാൻ പാടില്ല, നടന്ന അടിയുള്ളു. സ്വാതന്ത്ര്യമില്ലായ്മയാണ്. റോഡിൽ നടക്കാനുള്ള പെർമിഷൻ കിട്ടുന്നു. അപ്പൊ എന്താണ് ആ സ്വാതന്ത്ര്യം? അവന് സുഖമാണ് കൊടുക്കുന്നത്. മറ്റു സ്വാതന്ത്ര്യമുള്ള മനുഷ്യരെ പോലെ തന്നെ അവനും സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കുന്നത് ഇത് ഭൗതികമായ സുഖമാണ്. അപ്പൊ ഗുരു ശ്രമിച്ചത് എന്താണ്? ഈ പങ്കുവെക്കാൻ വയ്യാത്ത തന്റെ സുഖം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ശ്രമിച്ചു. പിന്നെ എന്താണ്, മനുഷ്യന് ഭൗതികമായ സുഖത്തെ കൊടുക്കാനാണ് ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ. പിന്നെ വരുന്ന ആത്മീയമായ സുഖം എന്ന് പറയുന്നത് ഈ ആത്മീയമായ സുഖം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം മൃഗങ്ങൾക്ക് സുഖമുണ്ട്. ഇപ്പം പന്നി അത് എത്ര മാലിന്യത്തിൽ കിടന്നാലും മലിന വസ്തുക്കൾ കഴിച്ചാലും അതിനത് സുഖമാണ്. അപ്പോൾ ആത്മീയമായ സുഖം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ്, അത് അവന്റെ മാനസിക സംസ്കരണം കൊണ്ട് വരുന്നതാണ്. അതിന് ധാർമ്മികത എന്ന് പറയുന്നു. ധാർമ്മികത കൊണ്ട് വരുന്ന അതിനാണ് ധാർമ്മികത എന്ന് പറയുന്നു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും പഴയ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താ, അതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലെ ധാർമ്മികതയാണ്. അതിനൊന്നും ഇന്ന് ഒന്നും കാൽ കാശിന് കൊള്ളാമെന്നുള്ള കാര്യങ്ങളല്ല. അപ്പോ മാനസിക സംസ്കരണം കൊണ്ട് മനുഷ്യനുണ്ടാകുന്ന സുഖം, അതായത് ഒരു മനുഷ്യന് ഈ പറയുന്ന ഗുരു പറയുന്ന ഈ പറയുന്ന ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഗുരു എന്ത് ചെയ്തത്, വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നേരെ കാട്ടിക്കയറിയത്. മരുത്വാമലയിലും അറിയും പുറത്തൊക്കെ ചെന്ന് ഒറ്റയ്ക്കിരുന്ന് ചില പരിശീലനങ്ങളൊക്കെ ഏർപ്പെട്ട് ഒരാനന്ദത്തെ കണ്ടെത്തി. അത് വ്യക്തിപരമായി നേടിയെടുക്കുന്ന സുഖമാണ്. അവിടെ മാനസികമായ വലിയ സംസ്കരണങ്ങളൊക്കെ സംഭവിച്ചു. അത് മറ്റൊരു ലോകമാണ്. സാറിന് പറഞ്ഞല്ലോ, സാറിന് മനുഷ്യർക്ക് പറ്റില്ല. അത് ജ്ഞാനി എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം പറ്റുന്നതും വേറെ ആൾക്ക് പങ്കുവയ്ക്കാൻ വയ്യാത്തതുമായ ഇതാണ്. അതേസമയം എല്ലാ മനുഷ്യർക്ക് സാധ്യമായ ഭൗതികമായ സുഖം, ആത്മീയ സുഖം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് നേടാൻ പറ്റില്ല. ഇവിടെ കുറെ ആൾക്കാരൊരു സമൂഹമായി ജീവിക്കുന്നു. ആ സമൂഹമായി ജീവിക്കുമ്പോൾ ഒരാളുടെ സുഖം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് സഹകരിച്ച് ജീവിക്കുമ്പോൾ ആ സുഖം മറ്റൊരാളെയും കൂടെ ആശ്രയിച്ചായിരിക്കും. ഏതൊരു ചെറിയ സമൂഹം എടുത്താലും മൊത്തം ജനങ്ങളെടുത്താലും അങ്ങനെയാണ്. ഒരാൾക്കായിട്ടൊരു സുഖം നേടാൻ പറ്റില്ല. കാരണം മനുഷ്യൻ പരസ്പരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, പരസ്പരം എങ്ങനെയാണ് പെരുമാറുന്നത്, മനുഷ്യന്റെ പരസ്പര ബന്ധങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ അനുസരിച്ചാണ് ആ ആത്മീയ സുഖം സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ രാവിലെ അരമണിക്കൂർ മുറിക്കകത്ത് കഥകളെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നവർ ദുർലക്ഷണമുള്ള മുഖമാണെങ്കിൽ പോയി, അന്നത്തെ ദിവസം പോയി. ഇല്ലേ, നമുക്കിഷ്ടമില്ലാത്ത ഒരു മുഖമാണെങ്കിൽ പോയി. അപ്പൊ അവിടെ ഒരാൾക്ക് സ്വീകരിക്കണമെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, പരസ്പരം ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് എന്താണ്, ഒരു വ്യക്തിയായിട്ട് അത് സാധിക്കുന്ന കാര്യമുണ്ട്. അപ്പോ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിൽ വരുന്ന മാനസിക സംസ്കരണം കൊണ്ട് ആ ഒരു സുഖം നേടാൻ പറ്റും. അതിനാണ് ആത്മീയ സുഖം എന്ന് പറയുന്നത്. ഇവിടെയാണ് ആൾക്കാർക്കെല്ലാം കൺഫ്യൂഷൻ വരുന്നത്. കുറച്ചിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹിമാലയത്തിൽ പോയിരുന്നാൽ, ഗുഹയിൽ പോയിരുന്ന അസുഖം കിട്ടുമെന്ന് വിചാരിച്ച് പോയി കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എന്തുകൊണ്ട്? അവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവൻ ജീവിക്കേണ്ട എവിടെയാണ്? സമൂഹത്തിലാണ്. അപ്പൊ സമൂഹത്തിൽ അവന്റെ ചുറ്റുപാടുകളിലൂടെ അവൻ എങ്ങനെ പ്രതികരിക്കുന്നു, ചുറ്റുപാടുകളോട് അവൻ എങ്ങനെ പെരുമാറുന്നു, അതെങ്ങനെ പെരുമാറണം എന്നുള്ള കുറിച്ചുള്ള അവന്റെ ധാരണകളും അവന്റെ ശരിയായ അവബോധവും ഇതൊക്കെ കൊണ്ട് എന്താണ് അവന്റെ ചുറ്റുപാടുകളുമായിട്ട് അവനൊരു പൊരുത്തപ്പെടൽ ഉണ്ടായാൽ മാത്രമേ അവൻ ആ ഒരു സുഖം ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് നേടാൻ പറ്റൂ. അത് ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നുകൊണ്ടുണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് അതിന് ഭൗതിക സുഖമല്ല എന്ന് പറയുന്നത്. മാനസിക സംസ്കരണം കൊണ്ടുണ്ടാവുന്ന സുഖം. മാനസികമായ സംസ്കരണം ഉണ്ടെങ്കിലേ മനുഷ്യർക്ക് പരസ്പരം പൊരുത്തം ഉണ്ടാകത്തുള്ളൂ. പൊരുത്തക്കേടുകൾ മാറി പൊരുത്തം ഉണ്ടായാലേ പറ്റും. അതിനാണ് പൊതുവെ പറയുന്നത് എന്താണ്, കൾച്ചർ എന്നൊക്കെ പറയുന്നത്, സംസ്കാരം എന്നൊക്കെ പറയുന്നത്. ഇപ്പം മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരോട് എന്ത് മനോഭാവമായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവന് ശരിയായ ധാരണ വേണം. അങ്ങനെ വന്നിട്ട് എന്താണ് മറ്റുള്ളവരുടെ ജീവിതവും തനിക്ക് അനുകൂലമായി തീരണം, തന്റെ ജീവിതം മറ്റുള്ളവരും അനുകൂലമായി തീരണം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ആത്മീയമായ സുഖം കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ അവസരോചിതമായി സമയോചിതമായി മനുഷ്യന് ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവ്, തന്റെ സന്തോഷത്തെ സുഖത്തെ നഷ്ടപ്പെടുത്താതെ ആ ഒരു എന്താണ് സാംസ്കാരികമായ ഔന്നത്യം എന്ന് പറയാം. അത് മനുഷ്യനുണ്ടാകുമ്പോഴാണ് മനുഷ്യന് വ്യക്തിപരമായ സുഖം ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചോ ജപിച്ചോ എന്ന് വിചാരിച്ചെന്നും പറഞ്ഞ് സുഖം ഉണ്ടാകുന്നു. കുറച്ച് സമയം കളയാമെന്നുള്ള അല്ലാതെ യാതൊരു പ്രയോജനം. എന്തുകൊണ്ട്? നമ്മുടെ സുഖം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ ആശ്രയിച്ച് ആ ചുറ്റുപാടുകള് നമുക്ക് അനുകൂലമല്ലെങ്കിൽ നമുക്കൊരിക്കലും സുഖമായിട്ടിരിക്കാൻ പറ്റില്ല, യാതൊരു സംശയവും വേണ്ട. ചുറ്റുപാടുകൾ അനുകൂലമാകണമെങ്കിൽ എന്ത് വേണം? നമുക്കും നമ്മുടെ ചുറ്റുപാടിനും ഒരേ തരത്തിലുള്ള സാംസ്കാരിക നിലവാരം വേണം. എന്നുവെച്ചാൽ പരസ്പരം വിട്ടുവീഴ്ചകൾ തയ്യാറാവണം, പരസ്പരം പൊറുക്കാൻ തയ്യാറാവണം. പരസ്പരമുള്ള വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും അതൊക്കെ കുറയ്ക്കണം. അത് ഒരു സമൂഹത്തിന്റെ ബോധ സാംസ്കാരിക ഔന്നത്യമാണ്. അല്ല, ഒരു വ്യക്തിക്ക് മാത്രം അത് സുഖം നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കുടുംബാന്തരീക്ഷമായാലും ശരി, അച്ഛൻ അമ്മ മക്കള് ഇവരെല്ലാം തമ്മിലൊരു പൊരുത്തം കണ്ടെത്തുകയാണെങ്കിൽ അവരുടെ ജീവിതം അവിടെ സമാധാനവും സന്തോഷമുള്ള ജീവിതമായിരിക്കും. പൊരുത്തക്കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി, ജീവിതത്തിൽ സന്തോഷം പോയി. അപ്പൊ പൊരുത്തക്കേടുണ്ടാവാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അതിനെയാണ് എന്താണ് കൾച്ചർ എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ എന്താണ്, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൽ നമ്മളെ അസ്വസ്ഥതയും സംഘർഷമൊക്കെ അനുഭവിക്കുന്ന എന്തുകൊണ്ട്? ആ ഗ്രൂപ്പിൽ മൊത്തത്തിലൊരു സാംസ്കാരിക നിലവാരം ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ ആശ്രമത്തിൽ നിന്നിറങ്ങി പുറത്തുപോയി ഭക്തന്മാരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ നല്ല സന്തോഷം. എന്തുകൊണ്ടാണ്? അവര് നിങ്ങളോട് കാണിക്കുന്നത് അവരുടെ നല്ല സംസ്കാരമാണ്, നിങ്ങൾ അവരോട് കാണിക്കുന്നത് നിങ്ങളുടെ നല്ല സംസ്കാരമാണ്. മോശപ്പെട്ടതൊന്നും അവിടെ പുറത്തെടുക്കത്തില്ല, എടുക്കും. രണ്ടു കൂട്ടർക്ക് സന്തോഷമാണ്, നല്ല സ്വാമി, നല്ല ഭക്തൻ. അങ്ങനെ പോകുന്നിടത്തോളം കാലം ആ ബന്ധത്തിൽ രണ്ടു കൂട്ടർക്ക് സന്തോഷം. തിരിച്ച് ഇങ്ങ് കയറുമ്പോഴോ ഇവിടെ വരുമ്പോഴോ നമ്മുടെ കൾച്ചർ വേറെ, മറ്റവന്റെ കൾച്ചർ വേറെ, അത് എന്താണ്? അങ്ങനെ ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം ഇല്ല നമുക്ക്. നമുക്ക് ഈ പറയുന്ന പോലെ ജപിക്കാനും പ്രാർത്ഥിക്കാനും അർത്ഥശൂന്യമായി പ്രാർത്ഥിക്കാനും നമുക്കറിയാവും. ഒരർത്ഥമില്ല. എന്താണ് വാഴണം? വാഴണം സുഖം. എന്തോന്ന് വാഴണം, എന്തോന്ന് സുഖം. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അതിന്റെ വില ഇളഞ്ഞെന്നുള്ളതല്ലാതെ ഈ പറയുന്ന ഒരുത്തൻ ആർക്കെങ്കിലും എന്തെങ്കിലും അവൻ എന്തെങ്കിലും വാഴുന്നുണ്ടോ? എന്തെങ്കിലും സുഖമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? വെറുതെ ഇന്ന് പാടും, ഓടി ഇന്ന് പാടും, ഓടിയും തട്ടി ഇറങ്ങി പോവുകയും ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും, തന്തയ്ക്ക് വിളിക്കും, അധിക്ഷേപിക്കും. ഒരു ബോധമില്ലാത്ത ഒരു കൂട്ടം. അതിന്റെ നഷ്ടം വരുന്ന എന്താണ്? ആർക്കും സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഇല്ല. ആകെ മിച്ചമുള്ള ഈ പാട്ട് മാത്രം. അത് കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് അത് തെറ്റാതെ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും സന്തോഷവും സമാധാനവും ഉണ്ടാവത്തില്ല. കാരണം അത് ഒരു വ്യക്തിയിലല്ല സംഭവിക്കേണ്ടത്, ഒരു ഗ്രൂപ്പിൽ സംഭവിക്കേണ്ടതായിരുന്നു. ഏത് ഗ്രൂപ്പ്? ഇവിടെ മാത്രമല്ല, ഒരു വീട്ടിലായാലും അങ്ങനെയാണ്. ഒരു ഗ്രൂപ്പിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അത് ഒരു കുടുംബത്തിൽ സംഭവിക്കണം, ഒരു ഗ്രൂപ്പിൽ സംഭവിക്കണം, ഒരു രാജ്യം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളിൽ സംഭവിക്കണം. അപ്പോ അങ്ങനെ സാംസ്കാരികമായി ഒരു നല്ല നിലവാരം പുലർത്തി വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത് ആ വ്യക്തിബന്ധങ്ങളെ മനുഷ്യന് വളരെ പവിത്രമായി സൂക്ഷിക്കാൻ പറ്റി. പവിത്രം എന്നുള്ള വാക്ക് എന്ന് ഉപയോഗിക്കും. ഈർഷ്യയും കലഹവും കലാപവും ഒന്നില്ലാത്ത പവിത്രമായ ബന്ധങ്ങൾ മനുഷ്യന് പരസ്പരം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അവിടെ അവൻ ആത്മീയ സുഖം. ഇത് ഒന്ന് പറഞ്ഞ് രണ്ടിനും മുഷ്കും അഹങ്കാരവും തല്ലും പിടിയും ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അവൻ എടുക്കുന്നത് എന്താണ്? ആ ഗ്രൂപ്പിൽ അവന് ആത്മീയ സുഖം കൂട്ടത്തില്ല. ചിലർക്ക് തല്ലു കൂടുന്നതായിരിക്കും സുഖം, പണ്ഡിറ്റിനോട് ഇവിടെ ഒരു സ്വാമി പറയുമായിരുന്നു, എനിക്കിങ്ങനെ ഒരുപാട് ശത്രുക്കൾ കൂടുമ്പോഴാണ് എനിക്ക് ഭയങ്കര എന്ത് വരുന്ന എനർജി വരുന്നത് എന്ന് പറയുന്നത്. ശത്രുക്കൾ കൂടി വരുമ്പോൾ ഭയങ്കര എനർജിയാണ്. ശരിയാണ്, പക്ഷെ അത് മറ്റു മനുഷ്യർക്കെല്ലാം അത് ബുദ്ധിമുട്ടുണ്ടാകും. ഈ പറയുന്ന ഒരാളിന് ഭയങ്കര എനർജി ആയിരിക്കും, കൂടെ കഴിയുന്നവർക്ക് എന്തായിരിക്കും? അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരാൾക്ക് എനർജി കൂടിയ മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടും. അപ്പൊ എല്ലാവർക്കും തുല്യ എനർജി ആയിരുന്നാൽ കുഴപ്പമില്ല, ആർക്കും എനർജി കൂടാനും പാടില്ല, ഒരാൾക്കും കുറയാനും പാടില്ല. അപ്പൊ അങ്ങനെ ഒരു സുഖം സമൂഹത്തിലുണ്ടാവും, അതാണ് ആത്മീയമായ സുഖം എന്ന് പറയുന്നത്. ഏത് സമൂഹത്തിലായ സുഖം, അതിനാണ് നമ്മൾ ധാർമ്മികത എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് പഴയ കിതാബുകളിലൊന്നും എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഒന്നും ധാർമ്മികതയല്ല, അതൊക്കെ ഓരോ കാലഘട്ടത്തിലെ കാടൻ നിയമങ്ങളാണ്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു എല്ലാം കാടൻ നിയമങ്ങളാണ്. അന്നൊരു പക്ഷേ മനുഷ്യ അതൊക്കെ കൊണ്ടായിരിക്കും അതിജീവിച്ചത്. ഇന്ന് അതൊക്കെ മാറി. മറ്റുള്ളവരെ നമ്മള് പേടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്താലും ചിലരുടെ മനസ്സിൽ സന്തോഷം തോന്നും, ചിലർക്ക് അങ്ങനെയും തോന്നുന്നു സന്തോഷം. അവന് പാര വെച്ച് കഴിഞ്ഞാൽ സന്തോഷം തോന്നും, പാര പണി. അപ്പൊ അതൊന്നും ആത്മീയ സുഖമാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവനും തിരിച്ചും കിട്ടും പാര. അപ്പോ ഇവന്റെ സുഖം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അത് പറ്റും. അപ്പോ ഇന്നിപ്പോ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒന്നാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യര് നമ്മൾ മറ്റുള്ളവരെ ഇടപെടുമ്പോൾ, മറ്റു വ്യക്തികളോട് ഇടപെടുമ്പോൾ അവരുടെ പ്രതികരണമാണ് നമ്മുടെ സുഖത്തെ, നമ്മൾ എത്ര അളവിൽ സുഖമുണ്ടെന്ന് തീരുമാനിക്കുന്നു. ഒരു പ്രധാന ഘടകമാണ്. ഞാൻ നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങളുടെ പ്രതികരണം, ഞാൻ എങ്ങനെ ഇടപെടുന്ന ആയാലും ശരി, നിങ്ങളുടെ പ്രതികരണമാണ് എന്റെ സുഖത്തെ തീരുമാനിക്കുന്നത്. നിങ്ങൾ മോശമായി എന്നോട് പ്രതികരിച്ചാൽ എന്റെ സുഖം പോകും, നിങ്ങൾ നല്ല രീതിയിലാണ് പ്രതികരിക്കുകയാണെങ്കിൽ സുഖത്തിന്റെ അളവ് കൂടി കൂടി വരും. അപ്പോ അതിനെന്ത് വേണം? പരസ്പരം പെരുമാറാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറേണ്ടത്? ഇത് ഒരു വ്യക്തിക്കായിട്ട് പറ്റില്ല, മൊത്തത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന സാമൂഹ്യ അവബോധം കൊണ്ടേ അത് സാധിക്കും. ഇല്ലെങ്കിൽ ഇപ്പോ പൊതുവെ ധരിച്ചിരിക്കുന്ന എന്താണ്, ഇങ്ങനെ ഭൗതിക ജീവിതമൊക്കെ വിട്ടതെന്ന് വെച്ചാൽ വിവാഹമൊന്നും കഴിക്കാതെ ആശ്രമങ്ങളിലൊക്കെ വന്ന് ജീവിക്കുന്ന ഒരു ആത്മീയ ജീവിതമാണെന്നും അവരുടെ ജീവിതം വളരെ സുഖമാണെന്നും ആ ധരിക്കുന്നത്. വളരെ സുഖകരമായ ജീവിതമാണ്, അങ്ങനെയാണ് അവര്. എന്താണ് അങ്ങനെ മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ആശ്രമം പോലെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ അവര് സുഖിക്കുന്നുണ്ടെങ്കിൽ അവര് സുഖിക്കുന്നതും അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സുഖിക്കുന്നതാണ്, അത് ആത്മീയ സുഖമല്ല. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ മനുഷ്യന് എന്ത് വരും? ഒരു സുഖം വരും. ആ അതൊക്കെ അനുഭവിക്കണമെന്നാണ്, കയ്യിൽ കാശുണ്ട്, അവനവന്റെ ഇഷ്ടത്തിന് ചിലവാക്കാനുള്ള കാശുണ്ട്, അങ്ങനെ അങ്ങനെ അങ്ങനെ പല സൗകര്യങ്ങളും അവനുള്ളതുകൊണ്ട് അവനെന്ത് ചെയ്യുന്നു, ആ സൗകര്യങ്ങളിൽ സുഖിക്കുന്നു. പക്ഷേ അവന്റെ സുഖം നഷ്ടപ്പെടുന്ന എങ്ങനെ? ഇന്ററാക്ഷൻ, വേറൊരു വ്യക്തിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നാലും അവൻ ചീത്ത കുടിക്കുന്നതാകുമ്പോൾ സുഖം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പൊ ഭൗതികമായ സുഖമാണ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു ആൾക്കാർ. ഇത്തരം ഞാൻ ഇവിടെ ഉദ്ദേശിച്ചല്ലോ പറയുന്നു, പൊതുവെ ഇങ്ങനെ പല കൂട്ടായ്മകളിലും ഞാൻ കാണുന്ന കാര്യം പറയുന്നതാണ്. ഇപ്പോ ഭൗതികമായ സാഹചര്യങ്ങൾ എല്ലായിടത്തും വളരെ മെച്ചപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് അവിടെയുള്ളവർക്ക് ഭൗതിക സുഖം കൂടുതലാണ്. പക്ഷെ ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണെങ്കിൽ അവിടെ ആത്മീയ സുഖം ആർക്കുമില്ല, ഒരിടത്തുമില്ല. അവർക്കെല്ലാം പരാതികളും പരിവട്ടങ്ങളും ആന്തരികമായ സംഘർഷങ്ങളും ഒക്കെയാണ്. കൈയിരിക്കുന്നത് എപ്പോ പോകുമെന്നറിയാൻ പറ്റില്ല. വേറത്തെ ഇത് പിടിച്ചെടുക്കുമോ? ഇൻസെക്യൂരിറ്റി പ്രോബ്ലം, അരക്ഷിതാവസ്ഥ, ഇതൊക്കെയാണ് മനുഷ്യന്റെ മനസ്സിൽ. അതൊക്കെ കൊണ്ടെന്ത് ചെയ്യുന്നു? അവന് ഭൗതികമായ സുഖം നേടിയാലും ആത്മീയ സുഖം നഷ്ടപ്പെടുന്നു. ഇപ്പോ വിദ്യാഭ്യാസം, തൊഴില്, സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മനുഷ്യനെ ഒരു മുന്നോട്ട് കൊണ്ടുവന്നത് ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ആത്മസഹോദരരല്ലേ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ മനുഷ്യർ കൊടുത്ത എന്തിനു വേണ്ടി? ആത്മീയ സുഖത്തിന് വേണ്ടി. ഇത് രണ്ടും ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യന് സുഖം ഉണ്ടാകത്തും. അവിടെ ഭൗതികമായ സൗകര്യങ്ങൾ കുറഞ്ഞാലും അവൻ ആത്മീയമായ സുഖം കൊണ്ട് അതിനെ പരിഹരിക്കാം. അതാണ് അപ്പൊ ഈ പറയുന്ന എന്താണ്, എല്ലാ സുഖത്തിന്റെയും പിന്നിൽ ഒരു ബ്രഹ്മമുണ്ട്. ആ ബ്രഹ്മത്തിന്റെ സുഖമാണ് ഈ ലോകത്തെല്ലാരും സുഖമായി അനുഭവിക്കുന്നത് എന്നൊക്കെ ഒരു അറിഞ്ഞ് അയാൾ ഈ ലോകത്തെല്ലാം സുഖമായി കണ്ടാലും അതുകൊണ്ടൊന്നും മനുഷ്യർക്ക് സുഖം ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ കാര്യം. ഒരു വ്യക്തിക്ക് ലോകത്ത് സുഖമായി കാണാം, അതുകൊണ്ട് മനുഷ്യന് സുഖം ഉണ്ടാകും. മനുഷ്യരില്ലപ്പോഴും എന്ത് തന്നെയായിരിക്കും? അന്ധന്മാരായിരിക്കും. അവന് സുഖം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവൻ ഭൗതികവും ആത്മീയവുമായ രീതിയിൽ അവൻ ഉയർച്ച ഉണ്ടായാലേ പറ്റും. അതിൽ ആത്മീയ ഉയർച്ചയെന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഈ ബ്രഹ്മത്തെ പോയി സാക്ഷാത് നിൽക്കുക എന്നുള്ളതല്ല, കാരണം അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്, നടക്കുന്ന കാര്യമാണ്.